കൊല്ലുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ കൊല്ലുക തിന്നുക എന്ന് പറയുന്ന ഒരു കച്ചവടമാണ്. തിന്നുന്നവർക്ക് വേണ്ടിയാണ് ഒരാൾ കൊല്ലുന്നത്. അപ്പോൾ തിന്നാതായി കഴിഞ്ഞാൽ ഭുജിപ്പതിനാണില്ലെങ്കിൽ തിന്നുന്നതിന് ആണില്ലെങ്കിൽ എന്തുവരും? കൊല്ലുന്നവനില്ല. എന്തുകൊണ്ട് കൊല്ലുന്നവനില്ല? ദൃഢം അശിക്കുക തന്നെ. അവൻ സ്വയം തന്നെ അത് തിന്നേണ്ടി വരും. കൊല്ലുന്നവൻ തന്നെ ഭുജിപ്പതിനാളില്ലെങ്കിൽ എന്ന് പറയുന്നത് പൂർവത്തോടും പരത്തോടും യോജിക്കണം. തിന്നാനാളില്ലെങ്കിൽ കൊല്ലുന്നവനില്ല, കൊല്ലുന്നവനുമില്ല. എന്തുകൊണ്ട്? കൊല്ലുന്നവൻ സ്വയം തിന്നേണ്ടി വരും. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ സാധ്യത ഇല്ലെങ്കിൽ പിന്നെ ആരും ആ ബിസിനസ് ചെയ്യത്തില്ല. അതുകൊണ്ട് തിന്നുക എന്നുള്ള വ്രതം എടുക്കുക, തിന്നാവ്രതം. ജീവകാരുണ്യത്തിൻ്റെ പേരിൽ തിന്നാവ്രതം എടുക്കുക. അങ്ങനെ കൊല്ലുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്. പ്രത്യേകിച്ച് മാംസഭക്ഷണത്തെ ഉദ്ദേശിച്ച പറയുന്നു. അങ്ങനെ അതിൽ നിന്ന് മനുഷ്യൻ പിന്തിരിയുക എന്നുള്ളതാണ്. കൊല്ലുന്നവനാളില്ലാതെ വരും. അപ്പോൾ കൊല അവസാനിക്കുന്നു. അത് മാംസഭക്ഷണം എന്ന് പറയുന്ന കച്ചവടത്തിൽ നിന്ന് മനുഷ്യൻ പിന്മാറാൻ വേണ്ടി പറയുന്ന ഒരു ഉപദേശമാണ്. കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം, കൊല്ലുന്നതിൽ നിന്നും ഉരത്തൊരകം. ഉരത്തൊരകം കൊല്ലിക്കുക കൊണ്ട്, കൊല്ലിക്കുന്നത് കൊണ്ട്. കൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ തിന്നുന്നത് ആണ് കൊല്ലിക്കുക എന്ന് പറയുന്നത്. തിന്നാൻ ആളുണ്ടെങ്കിൽ അവൻ കൊല്ലിക്കുകയാണ് വേറൊരാളെ കൊണ്ട്. അവനും ആ പാപത്തിന് നിമിത്തമാണ്. കൊല്ലിക്കുക എന്ന് പറയുന്നത് പാപമാണ്, കൊല്ലുക അതും പാപമാണ്. അപ്പോൾ കൊല്ലിക്കുന്നവൻ കൊല്ലുക എന്ന് പറയുന്ന ആ പാപത്തിൻ്റെ പങ്ക് പറ്റുന്നവനാണ്. അത് ചെറിയ പാപമല്ല. കൊല്ലിക്കുക കൊണ്ട് കൊല്ലുന്നതിൽ നിന്നും ഉരത്ത ഒരു അഖം ഭുജിക്കുകയാണ്. തിന്നുന്നവൻ കൊല്ലിക്കുന്നു. നേരിട്ടവൻ കൊല്ലുന്നില്ല, പക്ഷെ വേറൊരാളെ കൊണ്ട് കൊല്ലിക്കുകയാണ്. നേരിട്ടവൻ ഇടപെടുന്നില്ല. അത് എല്ലാ രംഗത്തും ഉണ്ട്. പിന്നെ പാസീവ് വയലൻസ് എന്ന് പറയും. നേരിട്ട് ഇടപെടുന്നില്ല എന്നാൽ അവൻ അതിന് വലിയൊരു പ്രേരക ശക്തിയാണ്. രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിൽ നിന്ന് പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്നു. പക്ഷെ അതിൽ ഒരുപാട് പേര് മരിക്കുന്നു, അംഗഭംഗപ്പെടുന്നു, ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നവർക്കാണ് എൻ്റെ പാപം. അങ്ങനെ പാപത്തെക്കുറിച്ച് ചിന്തിച്ച അല്ല, കാരണം ഇതിൻ്റെ പിന്നിലിരിക്കുന്ന കൊല്ലിക്കുന്നവരുണ്ട്. അവർ എ സി മുറിയിലൊക്കെ ഇരുന്നാണ് ഇത് ചെയ്യിക്കുന്നത്, ഈ കൊല ആസൂത്രണം ചെയ്യുന്നവർ. അത് പട്ടാളം പോലും ആയിരിക്കില്ല, രാഷ്ട്രീയ നേതൃത്വം ആയിരിക്കും. അവർക്ക് ഈ കൊലയുടെ ഒരു ചൂട് അവർക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അവർ വളരെ സുരക്ഷിതമായ ദൂര സ്ഥാനങ്ങളിൽ, ചിലവ് ഭൂമിക്കടിയിൽ ഇരുന്നായിരിക്കും. പുട്ടിനെ പോലെയുള്ളവർക്ക് ഭൂമിക്കടിയിൽ രഹസ്യ അറകളിൽ അണുവായുധ യുദ്ധം ഉണ്ടായാൽ പോലും അത് ഏകാത്ത സ്ഥലത്തിരുന്നുകൊണ്ടാണ് യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ പാപചിന്തയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം, കൊല്ലുന്നവനെക്കാളും. കൊല്ലുന്നവനതിന് നിർബന്ധിതനായി തീരുകയാണ്, കാരണം ഇവനാണ് ഇവിടെ ഇരുന്ന് ആസൂത്രണം ചെയ്യുന്നത്. കൊലകൾ ആസൂത്രണം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയാണ്. ഈ തെരുവ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അണികൾ വെട്ടിച്ചാവുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഉള്ള നേതൃത്വങ്ങൾ രണ്ട് കക്ഷികളുടെയും, അവരാണ് വലിയ പാപം ചെയ്യുന്നത്. അവരവർക്ക് എല്ലാ പിന്തുണയും ആവേശവും കൊടുക്കുകയാണ്. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ സുരക്ഷിതമായിരിക്കുന്നു. അവരെ നേരെ ഒരിക്കലും ഈ കൊലക്കത്തികളൊന്നും അവരെ നേരെ വരത്തില്ല. റോഡിൽ കിടന്ന് വെട്ടിയും കുത്തിയും ചാവും ബുദ്ധിശൂന്യന്മാർ. എവർക്ക് വേണ്ടി അവർ മരിക്കാൻ നടക്കുന്നു, അവരുടെ ജീവിതം നശിപ്പിച്ച് കളയാണ്. തന്റെ ജീവിതം നശിച്ചു പോകുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അവൻ കൊല രക്ഷപ്പെട്ടെന്നിരിക്കും, പക്ഷെ അവന് എപ്പോഴും ഒരു കൊലക്കത്തിക്ക് മുമ്പിലായിരിക്കും എപ്പോഴെങ്കിലും കൊല സംഭവിക്കാം. പക്ഷെ മറ്റവൻ എന്നും സുരക്ഷിതനായിരിക്കും. അവൻ സുഖമായിട്ട് കട്ടിൽ കിടന്ന് മരിക്കും. മരിക്കുമ്പോൾ അവൻ ഒരുപാട് വാഴ്ത്തുപാട്ടുകളൊക്കെ ഉണ്ടാകും. അവൻ ഒരുപാട് പേര് പ്രശംസിക്കും, സ്തുതിക്കും. എതിരാളികൾ പോലും പോയി പുഷ്പ ചക്രങ്ങളൊക്കെ സമർപ്പിക്കും. എത്രയോ പേര് കൊന്നവനാണ്, അവനൊരു പ്രശ്നമില്ല. പക്ഷെ പാപചിന്തയിൽ നോക്കുകയാണെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പാപി. പക്ഷെ ആരെങ്കിലും പറയുമോ, ഇത്രയും വലിയ പാപം ചെയ്തവനാണ്, ഇപ്പൊ ഇതാ പുഷ്പചക്രത്തിൽ കിടക്കുന്നു, അവന് അനുയായികൾ ജയ് വിളിക്കുന്നു, എന്തൊക്കെ ബഹളങ്ങളാണ്, അതാരും പറയത്തില്ല. കാരണം ഇവർ രണ്ടും ഇതെല്ലാം കൊല ആസൂത്രണം ചെയ്യുന്നവർ തന്നെയാണ്. ഇവന് ജയ് വിളിക്കുന്ന ആൾക്കാരെ ആസൂത്രണം ചെയ്യുന്നതും ഇവന് പുഷ്പചക്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും എല്ലാം നേതൃത്വമാണ്. അവൻ വാഴ്ത്തപ്പെടുന്നവനാവും, മഹാനാവും മരിച്ചു കഴിഞ്ഞു. അവന്റെ പിന്നിൽ അണികളെല്ലാം നിന്നുകൊണ്ട് എന്ത് ചെയ്യും, ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിക്കും. ഇവൻ ചെയ്യുന്ന എന്താണ്, ഈ ആൾക്കാരെ തമ്മിൽ കൊല്ലിക്കുക. ഇവരെല്ലാം എല്ലാ നേതാക്കന്മാരും കൊലയിൽ വിശ്വസിക്കുന്ന എല്ലാ നേതാക്കന്മാരും. അപ്പൊ കൊല്ലിക്കുന്നവനാണ് ഏറ്റവും വലിയ പാപം, കൊല്ലുന്നവനെക്കാളും. പക്ഷെ ഇവർക്ക് അങ്ങനെ പാപപുണ്യ ചിന്തയൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒരു ചിന്തയുള്ളൂ, എന്താണ്, ജയം, ജയിക്കുക. ജയിക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട്. ജയിക്കുന്നതിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകും, എന്ത് കൊലയും ആസൂത്രണം ചെയ്യും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആത്യന്തികമായി ജയിക്കുക, ജയം മാത്രമേ ഉള്ളൂ. ആരും മരിച്ചാലും അവന് പ്രശ്നമില്ല. അത് ഇത് തിന്നാൻ വേണ്ടിയുള്ള കൊലയെക്കുറിച്ച് ഗുരുവിടെ പറയുന്നു. മറ്റ് രാഷ്ട്രീയ കൊലകൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ കൊലപാതക രാഷ്ട്രീയങ്ങളെ ഒന്നും അനുകരിക്കരുതെന്ന് പറയുന്നത്. ആശ്രമങ്ങളിലും മറ്റും അനുകരിക്കാൻ പാടില്ല. അത് കണ്ടിട്ട് അങ്ങനെയാണ് നമ്മളും പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് സ്വാമിമാർ പോലും. അവരിങ്ങനെ പൂച്ചയെ പോലെ പൊമ്മിയിരിക്കും, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് തമ്മിലടിപ്പിക്കും. അവരടി കൊള്ളാതെ അവരുടെ തടിന്ന് രക്ഷിക്കും. മറ്റുള്ളവർ തമ്മിലടിച്ച് അടി കൊണ്ടും അടി കൊടുത്തും പോകും. രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. കാരണം എന്താണ്, അവിടെ ജയം, ജയിക്കാൻ വേണ്ടിയാണ് ഇത് ജയിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത സാധാരണ കഴുതകൾ എന്ത് ചെയ്യും, തമ്മിലടിക്കും. അതുകൊണ്ടാണ് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയ യുക്തികൾ ഉപയോഗിക്കാൻ പാടില്ല ആശ്രമങ്ങളിലൊന്നും. ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്, വലിയ അപകടമാണ്. അങ്ങനെയല്ല പോകേണ്ടത്. രാഷ്ട്രീയ യുക്തികൾ ആശ്രമത്തിൽ വരാൻ പാടില്ല. എന്ത് യുക്തി വരണം ആശ്രമങ്ങളെ? എന്താണ് ഇവിടെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്, എന്തോ അദ്വൈതമാണ്. ഇതിനകത്ത് യാതൊരു അദ്വൈതവുമില്ല. ഇവിടെ അദ്വൈതത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്തോ അദ്വൈതത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിന് അദ്വൈതത്തിന്റെ ഒന്നും ആവശ്യമില്ല. കൊല്ലരുത് എന്ന് മനസ്സിലാക്കാനും തിന്നാതിരിക്കാനും കൊല്ലാതിരിക്കാനും കൊല്ലിക്കാതിരിക്കാനും അദ്വൈതത്തിന്റെ ആവശ്യമൊന്നുമില്ല. അദ്വൈതമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതൊരു മൂല്യബോധമാണ്. നമ്മൾ കൊല്ലുക തിന്നുക ഇതിൽ നിന്നൊക്കെ മാറിയിരിക്കുക എന്ന് പറയുന്നത്, ഇതിന് അദ്വൈതമായാലും ദ്വൈതമായാലും ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ആകാം. പണ്ട് വ്യാഖ്യാതാക്കളൊക്കെ കാട് കയറി പോവുകയാണ്, ഗുരുവിന്റെ അദ്വൈതമാണ് കൊല്ലരുതെന്ന് പറയും. സഹോദരൻ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. ഗുരു പറയുന്നുണ്ട് സർവേ സോദര ബുദ്ധയ എന്നാ പറഞ്ഞത്. സർവേ സോദര ബുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവൊന്നും വരുന്നില്ല. ആത്മാവിന്റെ ആവശ്യമൊന്നുമില്ല. ആ സോദര ബുദ്ധിയിൽ ആണെന്നാണ്. സോദര ബുദ്ധി എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, അതിന് രാഷ്ട്രീയത്തിന്റെ ആവശ്യമൊന്നുമില്ല. പരസ്പരം ആശയവിനിമയത്തിലൂടെ പരിഹരിക്കത്തക്ക കാര്യങ്ങളാണ്. സഹോദരന്മാരിലും അടിക്കുന്നവരുണ്ട്. അതിന് അവിടെ സഹോദര ബുദ്ധി ഇല്ലാത്ത കൊണ്ടാണ്, ശത്രുതാബുദ്ധി കൊണ്ടാണ്. പക്ഷെ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ പറ്റില്ല രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ. എന്താണ് പിന്നെ എല്ലാവരെയും ഗോതയിലിറക്കും, ഇറക്കിയിട്ട് ഗുസ്തി പിടിപ്പിക്കും. അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് കൊല്ലിക്കുക എന്ന് പറയുന്നത് ഇതേ ഉള്ളു. ഈ തിന്നുന്നിടത്തും രാഷ്ട്രീയത്തിലുമാണ് ഈ കൊല്ലിക്കുക എന്ന് പറയുന്ന യുക്തിയുള്ളൂ. ഇവിടെ എന്താണ് തിന്നുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയും കൊല്ലുന്നതിൽ നിന്നും ഒരത്തൊരഭവം എന്ന് പറയുന്നത് ഇവിടെ മാംസഭക്ഷണത്തെക്കുറിച്ച് തന്നെയാണ്, വ്യക്തമാണ് അത്. പക്ഷെ ശിവേരി ഇരുന്നത് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും പറയും. പുറത്താണ് പറയണമെങ്കിൽ, നമ്മൾ പുറത്ത് ആൾക്കാരോട് പറയണമെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. കാരണം അവർക്കതില്ലല്ലോ. തിന്നുകയും കൊല്ലുകയും ചെയ്യുന്നതിനെ ആണ് പറയുന്നതെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാഷ്ട്രീയമായി കൊല്ലിക്കാൻ നടക്കുന്നവരുള്ള സ്ഥലമാണ്. എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. കസേരകൾ പിടിച്ചു പറിക്കുക, എന്നിട്ട് അതിൽ കയറിഞ്ഞെളിഞ്ഞിരിക്കുക, എല്ലാ അതിപ്പം മനസ്സിലായ ഇത് മനസ്സിലാക്കുന്ന നല്ലതാണ്. പക്ഷെ മനസ്സിലാക്കി പിന്നെ അതിൻ്റെ പുറകെ പോകരുത്, ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കി അതിൽ നിന്ന് മാറിയിരിക്കുന്നതും വലിയ പ്രയാസമാണ്. അങ്ങനെയുണ്ട്, മാറി നിൽക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലേക്ക് പിടിച്ചെടുക്കും, അതാണ് രാഷ്ട്രീയ ശക്തികളുടെ ഒരു പ്രത്യേകത. അതാണ് നിങ്ങൾ മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിലേക്ക് പിടിച്ചെടുക്കും. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, പിടിച്ചിട്ടിട്ട് ജയിക്കാൻ വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് ജയിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ പിടിച്ചവിടെ ഇടും. ബലിയാടുകൾ വേണം എപ്പോഴും, ബലി നടത്തുന്നവർക്ക് എപ്പോഴും ബലിയാടുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പറയുന്നതും ഒരു കൊല്ലിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പാപമാണ്. കൊല്ലിക്കുക കൊണ്ട്, കൊല്ലിക്കുന്നത് കൊണ്ട് കൊല്ലുന്നതിൽ നിന്നും ഉരത്തിറക്കം, കൊല്ലുന്നതിൽ നിന്നും വലിയൊരു പാപം എന്ന് പറയുന്നത് ഭുജിക്കുകയാം തിന്നുന്നതാണ്. മനുഷ്യൻ കൊല്ലരുത് എന്ന് പറയുന്നതെന്നും ഗുരുദേവൻ ഇവിടെ പറയുന്നത് തിന്നരുത് എന്നാണ്. നിങ്ങൾ തിന്നാതിരിക്കുക. അപ്പൊ ആൾക്കാരെ കൊല്ലാതിരിക്കട്ടെ എന്നാണ്. കൊല ഒരു കച്ചവടം ആക്കുന്നവരെല്ലാം അത് അവസാനിപ്പിക്കും. ശിവേരിയിൽ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നുപെടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഒരുത്തൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് അധികാരവും അതിൻ്റെ ദുർവിനിയോഗവും സമ്പത്ത് അതിൻ്റെ വിനിയോഗം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമുണ്ട്. ആ ദുർവിനിയോഗം എന്ന് പറയുന്നു, ദുർവിനിയോഗവും അധികാരവും സമ്പത്തിൻ്റെ ദുർവിനിയോഗവും, പിന്നെ വ്യക്തിപരമായി തന്നെ അതിൻ്റെ പേരിൽ ഒരാൾ അധപ്പതിക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും, ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും അത് ചോദ്യം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തായി, ചോദ്യം ചെയ്താൽ പിന്നെ അതിനെ വലിയൊരു സംഘർഷത്തിലേക്ക് ഇവർ കൊണ്ടുപോകും, അതിനെ പർവ്വതീകരിക്കും, അതൊരു അന്താരാഷ്ട്ര വിഷയമായി ഉയർത്തി കാണിക്കും. ഒരു ആശ്രമത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര വിഷയമാകും. എന്തോ ഇതിൻ്റെ പിന്നിലൊരു ആഗോള ഗൂഢാലോചന നടന്നാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നതെന്ന് ജനങ്ങളെ തെറ്റായി ധരിപ്പിക്കും. അതാണ് ഈ ജംബൂക ബുദ്ധികളുടെ, കുറുക്കൻ്റെ ബുദ്ധിയുള്ള ആൾക്കാരുടെ കഴിവ്. അതാണ് ഇതൊന്നും ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാകത്തില്ല. രാഷ്ട്രീയത്തിനും അത് തന്നെ നടക്കുന്നു. ആ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പോ സ്വാഭാവികം എന്താവും, പിന്നെ രണ്ട് ഫാക്ഷനാവും. അപ്പോ തെറ്റ് ചെയ്യുന്നവനും ആ തെറ്റിനെ ചോദ്യം ചെയ്യുന്നവനും ഒരേപോലെ കുറ്റവാളികളാവും, കുറ്റവാളികളാകി മാറും സമൂഹത്തിൻ്റെ മുമ്പിൽ. തെറ്റ് ചെയ്യുന്നവൻ കുറ്റക്കാരനാണല്ലോ തെറ്റ് ചെയ്തുകൊണ്ട്, തെറ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്യുന്നവനും കുറ്റക്കാരനായി മാറും. അതാണ് ആരുടെ കഴിവ്? ഈ തെറ്റ് ചെയ്യുന്നവൻ്റെ കഴിവ് അവിടെയാണ്. ആ പ്രശ്നത്തെ ആ രീതിയിൽ മാറ്റി മറിച്ച് അവതരിപ്പിച്ച് ലോകത്തിന് മുമ്പിൽ പുതിയൊരു ചിത്രം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ സമൂഹത്തെ കൺഫ്യൂഷനിലാക്കുക. സമൂഹത്തിന് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ വയ്യാതായി. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ സമൂഹത്തെ കൊണ്ട് ചാടി. അങ്ങനെ ചാടിച്ചതിന് ശേഷം തൻ്റെ കുരുട്ടു ബുദ്ധികളും ഇതൊക്കെ ഉപയോഗിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കും. കലക്ക വെള്ളം ആദ്യം കലക്കുക, പിന്നെ കലക്ക വെള്ളത്തെ മീൻ പിടിക്കുക. ഇങ്ങനെയൊക്കെ നെറുകെട്ട രാഷ്ട്രീയം, അത് ഇത്തരം പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. ഞാനത് എന്താണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. അവിടെ ഈ കൊല്ലിക്കുക എന്ന് പറയുന്ന വ്യക്തി അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഏ വേറെ പോപ്പിന്റെ അങ്ങൊന്നും പോണ്ട, പോപ്പന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പോപ്പിന്റെ അങ്ങ് പോകുന്ന എന്തെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയാ. പോപ്പുമാരങ്ങനെന്ന് പറയുമ്പോ ഇവിടെ ഉള്ളവരൊക്കെ യോഗ്യന്മാരാണെന്ന് പറയും. രക്തരൂക്ഷിതമൊക്കെ ഇവിടെ ഒരുപാട് പേർക്ക് അടികൊള്ളി രക്തം ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ പോപ്പിന്റെ അങ്ങ് പോകുന്നു? കൊണ്ട് അടി വാങ്ങിച്ചിട്ടില്ലേ, കിട്ടിയിട്ടില്ലേ? അല്ല, ചാരതാളത്തിന് മുമ്പിൽ കറങ്ങി കോഴി ഇറങ്ങുമ്പോൾ കറങ്ങി അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയത് കിട്ടാത്തതും മിടുക്കല്ല, ഭാഗ്യം. അല്ല, കിട്ടാത്ത ഒരു കഴിവൊന്നുമല്ല. ഇങ്ങനെ അതല്ല, ഒളിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് അടി കിട്ടാതെ. ഇതൊക്കെ എന്തോന്ന്? അപ്പൊ കൊല്ലിക്കുക എന്നൊക്കെ പറയുന്ന എന്താ ഇത്? ഇനിയെങ്കിലും ആൾക്കാർക്ക് ബോധം ഉണ്ടായാൽ നല്ലത്. ആ, നിങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വാമി ആകാനായിട്ട് തയ്യാറായിക്കേ. അപ്പൊ അത് എന്നോട് ചോദിച്ചാ, ഞാൻ ഭാവിയിലെ സ്വാമിയല്ല, ഭൂതത്തിലെ സ്വാമിയാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാനല്ലേ. അതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുക. പ്രശ്നങ്ങളുണ്ടായാൽ അതിൽ പെട്ടുപോകും, അതിൽ നിന്ന് മാറാൻ പറ്റില്ല. പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ, പ്രശ്നങ്ങളിൽ പെടാതെ എങ്ങനെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുക. എന്നുവെച്ചാൽ വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കാതിരിക്കുക. നിങ്ങൾ വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുന്നവനെ ചോദ്യം ചെയ്യാനുള്ള ആത്മബലം ഉണ്ടാകത്തുള്ളൂ. ഒരുത്തൻ വേണ്ടാധീനം കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കി ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയണമെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്ത് വേണം? ഉൾക്കാഴ്ചയും മണ്ണാൻ കട്ടിയൊന്നുമില്ല. നിങ്ങൾ നേരെ ആയിരിക്കണം, നിങ്ങൾ നേരെ ആയിരിക്കണം, തെറ്റാണെന്ന് പറയണം. അതിന്റെ ഭവിഷ്യത്ത് എന്തായാലും ശരി, വരുന്നിടത്ത് വെച്ച് കാണണം, ധൈര്യമായി പറയണം തെറ്റാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പം നഷ്ടമുണ്ടാവും, നഷ്ടം വന്നാൽ സഹിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്താണ്, വഴിതെറ്റുന്നവൻ, ഇത് വഴിതെറ്റുന്നവന്മാരെല്ലാം കൂടെ ചേർന്ന് ഗ്രൂപ്പുണ്ടാക്കി ഭരണം നടത്തുകയാണെങ്കിൽ ഈ കാര്യമൊന്നും ശരിയാവത്തില്ല. ആലുവാവി 41 വള്ളന്മാരുമാണെങ്കിൽ ഇതൊരിക്കലും ശരിയാവത്തില്ല. അങ്ങനെ പോയാൽ ശരിയാവില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യണം. വ്യക്തിപരമായി എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനും തയ്യാറാവണം. അതാണ് അതിൻ്റെ ഒരു വഴി. അല്ലെങ്കിൽ സാറിന് സംഭവിക്കുന്ന എന്താണ്? ഒരുത്തൻ വേണ്ടാതീനം ചെയ്യും. വേണ്ടാതീനം ചെയ്യണമെങ്കിൽ അവന് ബുദ്ധിയും കഴിവുണ്ടെങ്കിലേ പറ്റൂ, അല്ലാത്തവനും പറ്റത്തില്ല. ബാക്കിയുള്ളവരെല്ലാം അവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും, അവൻ്റെ കൂടെ നീക്കാൻ ശ്രമിക്കും. ആലിബാബയും 41 കള്ളന്മാരും അങ്ങനെയാണ്. അപ്പൊ അതിന് മാറ്റം വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉദയത്തിനും വേണ്ടാതീനം ചെയ്യാൻ ധൈര്യം പെടരുത്. കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ബോധം അവൻ്റെ ഉള്ളിൽ വേണം. പക്ഷെ അങ്ങനെ നിൽക്കാനുള്ള ആത്മബലമുള്ളവർ വേണം, അതിൻ്റെ കൂടെ ചേരാത്തവനായിരിക്കണം. തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ അതിനോട് ചേരാതിരിക്കുന്നവനായിരിക്കണം. അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടാനുള്ള തൻ്റെ ഇടം വേണം. രണ്ടു വഴിയാണ് പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഒരു വേണ്ടാധീനം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ സറണ്ടർ ചെയ്യുക, അതിന് അതിനോടുകൂടി ചേരുക, അതിൻ്റെ പങ്ക് പറ്റുക, അതിൻ്റെ ഭാഗമായി നിൽക്കുക, അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുക. എന്തേ അല്ലെങ്കിൽ എന്ത് തന്നെ വരട്ടെ അതിന് ചോദ്യം ചെയ്യും. രണ്ടു വഴിയേ ഉള്ളൂ. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരാണ് ഭാവിയിലൂടെ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ നേരെ പോകും. എന്നുവെച്ചാൽ ബഹളം ഉണ്ടാക്കുന്നവരല്ല, വെറുതെ ആരെങ്കിലും കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, തെറ്റായ കാര്യങ്ങൾ. അത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കരുത്. ശരിയായ ബുദ്ധിയോടുകൂടി വേണ്ടാധീനങ്ങൾ നടക്കുകയാണെങ്കിൽ സാമ്പത്തിക ദുർവിനിയോഗം, അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതിത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുക, അത് തെറ്റെന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഭാവിയിൽ ഉണ്ടാകുകയാണെങ്കിൽ നേരെ പോകും. ഒരു സംശയം അങ്ങനെയാണ്. ധർമ്മസംഘം എന്ന് പറയുന്ന അതാണ്. ധർമ്മമുള്ള സംഘമായിരിക്കും, ധാർമ്മികരുടെ സംഘമായിരിക്കും. അപ്പോൾ ഒരുത്ത് വേണ്ടാധീനം ചെയ്യുന്നു, അവൻ്റെ മുമ്പ് ചെന്ന് കൈനീട്ടി അവൻ്റെ നിന്ന് കുറച്ച് വാങ്ങി പോക്കറ്റ് വെച്ചിട്ട് അവന് സ്തുതി പാടിക്കൊണ്ട് നടന്നു കഴിഞ്ഞു. ഒരുത്ത് വേണ്ടാധീനം കാണിക്കുന്നുണ്ട്, അപ്പം അവൻ്റെ അടുത്ത് ഓടുക. ഇതാണ് അവസരം, അവൻ്റെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ വാങ്ങിക്കുക. എന്നിട്ട് അവന് ഗ്രൂപ്പുണ്ടാക്കുക, അവൻ്റെ കൂടെ അവന് കീജെ വിളിക്കുക. ആ രീതികൾ ഒന്നുമില്ല. അതിന് മാറ്റം വരണം. ചിലപ്പോൾ അതുകൊണ്ട് കുറേ കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും, അതിന് തയ്യാറാവും. അതാണ് ഇതിൻ്റെ പരിഹാരം, വേറെ പരിഹാരമൊന്നുമില്ല. ആരെയും ചെന്ന് പ്രീണിപ്പിച്ച് കാര്യം സാധിക്കാൻ ഒരിക്കലും പോകരുത്. ഒരുത്തൻ്റെ ഔദാര്യം പറ്റാൻ പോകരുത്. ആരുടെയും ഔദാര്യം പറ്റാൻ പോകരുത്. നമുക്കെന്താണോ അവകാശപ്പെട്ട അത് മാത്രമേ നമ്മൾ സ്വീകരിക്കൂ. ഒരാളുടെയും നമ്മൾ എന്തെങ്കിലും ഔദാര്യം ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ കടപ്പാട് വരും. അവൻ തെറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പൊ ഈ ജംബൂക ബുദ്ധികൾ, ജംബൂക ബുദ്ധി എന്ന് വെച്ചാൽ കുറുക്കൻ്റെ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? അവർ മറ്റുള്ളവരിൽ കടപ്പാടുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചില്ലറ മുടക്കിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? ചില്ലറ ഇങ്ങനെ മുടക്കുന്നവരെ എപ്പോഴും സൂക്ഷിക്കണം. അവനെന്തോ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ദുഷ്ടലാക്കുണ്ട്. ഇവനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. കാശ് മുടക്കാറുണ്ട? എന്താ ഇല്ലല്ലോ മുടക്കാൻ വേണ്ടി. ഞാൻ കാശുള്ളവരുടെ കാര്യം പറയാം. അതെ, അങ്ങനെ ചതിക്കാൻ പാടില്ല. അത് ശരിയല്ല. നമുക്ക് ചതി എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല. അപ്പം നമ്മളും അതുപോലെ ആകരുതെന്ന് ഞാൻ പറയുന്നു. നമ്മളത് അവരെ പോലെ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒരു നമുക്ക് പറഞ്ഞില്ലേ, നമുക്കൊരാൾ ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഒന്നും ഒരു ആനുകൂല്യവും സ്വീകരിക്കാൻ പോരുത്. എത്ര കാശുള്ളവനായാലും ശരി, നമ്മളറിയാതെ സ്വീകരിച്ചെന്നിരിക്കും. അത് ശരിയല്ലെന്ന് കണ്ട് അവൻ്റെ മുഖത്ത് നോക്കി പറയണം. അതാണ് ആത്മബലമെന്ന് പറയുന്നത്. തെറ്റാണ് ഈ ചെയ്യുന്നത്, ചെയ്യരുത് എന്ന് പറയണം. അവൻ്റെ ഒന്നും സ്വീകരിക്കരുത്. ഓഫർ വരും, വലിയ ഓഫർ. എനിക്ക് പണ്ട് വലിയ ഓഫർ വന്നിട്ടുണ്ട് കൂടെ. എന്താ വേണ്ടത് പറയൂ, എന്ത് വേണോ സാധിച്ചു തരാം. വലിയ ഓഫർ വന്ന് എവർക്കൊക്കെ അറിയാം, വലിയ ഓഫർ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ രാഷ്ട്രീയത്തിൽ ആരെയും പറയേണ്ട കാര്യമാണ്, അത് നമ്മൾ ചർച്ചയുണ്ട്. ഇപ്പൊ പിണറായി ആണോ, നരേന്ദ്ര മോദിയാണ്, അവനെ നമ്മൾ ആരെങ്കിലും പ്രതി കൂട്ടി നിർത്തി ചർച്ച ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ കാര്യം ചർച്ച ചെയ്താണ്. അതെപ്പോഴും ഭരിക്കുന്നവരുടെ ശക്തി കൂടുതലായിരിക്കും, അതൊക്കെ ശരിയാണ്. അല്ല, അതൊന്നും അവിടെയല്ലേ ജനാധിപത്യം ഇല്ലാതെ വരുന്നു. ജനാധിപത്യ രീതി വന്നു കഴിഞ്ഞാൽ അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അതൊരു ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പേര് നിങ്ങൾ ഒരുമിച്ച് കൂടി, മനസ്സിലായോ, നമ്മൾ കുറച്ച് പേര് ഒരുമിച്ച് കൂടിയിരുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടുപോകുമ്പം അവിടെ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് എല്ലാവർക്കും. അത് ഒരു പൊതുധാരണ വേണ്ട ഒരു ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിനിൽ കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ ഭരണകൂട ഭീകരതയൊന്നും ഉണ്ടാകത്തില്ല. ആ ഡിസിപ്ലിൻ ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഡിസിപ്ലിൻ എല്ലാ അവർക്കും വേണ്ടതാണ്. അനാർക്കിസം എന്ന് പറയാം, അത് വരാൻ പാടില്ല, അത് വരാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും സ്വയം ഉത്തരവാദിത്വവും പരസ്പര ഉത്തരവാദിത്വവും വേണം, പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ പറയുന്നത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യത്തുള്ളൂ, ഒരുത്തനും ഞാൻ വില വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ അതിനാണ് അനാർക്കിസം. അവരെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല, അവർ യൂസ്ലെസ്സാണ്, അവരൊരു പ്രസ്ഥാനത്തിന് ചേരുന്നവരല്ല. അപ്പോൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും പരസ്പരം സഹകരിച്ചും മറ്റുള്ളവൻ പറയുന്ന കേൾക്കാൻ ഞാൻ തയ്യാറാവണം. ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കേൾക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. അത ഞാൻ ഒരുത്തനും പറയുന്ന കേൾക്കത്തില്ല, ആവശ്യം ഞാൻ പറയുന്ന നിങ്ങളൊക്കെ കേൾക്കണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അനാർക്കിസം എന്ന് പറയുന്ന അതാണ്. എന്നെ ഭരിക്കാൻ ഒരുത്തനും വേണ്ട, പക്ഷെ എനിക്ക് അഭിപ്രായങ്ങളുണ്ട്, അത് നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത് അതൊരു എന്താണ് ഒരു സോഷ്യൽ സെറ്റപ്പിൽ പറ്റിയ കാര്യമല്ല. ഒരു ഡിസിപ്ലിൻ അവിടെ ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഡിസിപ്ലിൻ എല്ലാവർക്കും വേണം. ആ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പരസ്പര ധാരണയിൽ ഉണ്ടാവണം, സെൽഫ് ഡിസിപ്ലിനും ആയിരിക്കണം. ഒന്ന് സ്വയം തനിക്ക് തന്നോട് ഉത്തരവാദിത്വം വേണം, അവൻ അവൻ്റേതായ ഒരു ഡിസിപ്ലിൻ വേണം. പക്ഷേ മറ്റുള്ളവനെ കൂടെ പരിഗണിച്ചായിരിക്കണം അത്, മറ്റുള്ളവരുടെ താല്പര്യങ്ങളും എല്ലാം പരിഗണിച്ച് പോകണം. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്ന സർവേ സോദര ബുദ്ധയഹ എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാലേ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ സാറിന് നമ്മൾ അഹന്തയില്ലാത്തവരായിരിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് പറയുന്നതെങ്കിലും പൊതുവെ ഈ സന്യാസിമാരാണ് അങ്ങേയറ്റ ഈ ലോകത്തിലെ ഏറ്റവും അരഗൻ്റായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള ഒരു വർഗം എന്ന് പറയുന്നവരാണ്, ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവരൊരിക്കലും മറ്റുള്ളവരെ കേൾക്കുകയോ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുകയോ എല്ലാവരും പുച്ഛിക്കുകയും നിന്ദിക്കുകയും, അത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് കാരണം വേറെയാണ്, അത് ഞാൻ വേറെ സന്ദർഭത്തിൽ പറയാം, ഇന്നിപ്പോൾ അത് പറയുന്നത് അത് ഞാൻ അത് പിന്നീട് പറയാം. അപ്പോൾ അതിൻ്റെ സ്ഥാനത്താണ് എന്ത് വരേണ്ടത്, ഒരു ഡിസിപ്ലിൻ വരേണ്ടത്. അത് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും ഉള്ള ഒരു ഡിസിപ്ലിനാണ് വേണ്ടത്. ആ ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഭാവിയിൽ എങ്ങനെ നന്നായി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അതാണ് ഏറ്റവും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വേറെ ആൾ നമ്മളെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ആകരുത്. ആ ചിട്ടയെന്ന് പറയുന്ന അവനവൻ അവൻ്റെ ജീവിതത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം. അല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് ചിട്ട അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആരുടെ ജീവിതത്തിനും ചിട്ട ഉണ്ടാകത്തില്ല. നമുക്ക് തോന്നുകയാണ് നമുക്ക് ചിട്ട അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ പോലും അത് വിജയിക്കത്തില്ല. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ ചിട്ടകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവർ ആരും വേറൊരാൾ അടിച്ചേൽപ്പിക്കുന്നൊന്നും ആരും സ്വീകരിക്കാൻ തയ്യാറാവത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ താത്കാലികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വഴങ്ങിയാലും അത് കഴിഞ്ഞ് അവൻ്റെ സ്വകാര്യതയിൽ അവൻ ഡിസിപ്ലിൻ ഏൽപ്പിച്ചവനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും, മനസ്സിലായോ? ഞാനിപ്പോൾ കർശനമായ ഒരു ഡിസിപ്ലിൻ പറയുകയാണ്, പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിക്കുമ്പോൾ നിങ്ങൾ പിറകിൽ നിന്ന് തന്നെ കോക്കറിയാണ് പോകുന്നു. അതടുത്ത ശൂന്യമായ കാര്യമാണ്. അങ്ങനെയല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ടത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഓരോരുത്തരും അവനവനുണ്ടാക്കുന്ന ഡിസിപ്ലിൻ നിങ്ങളിപ്പോ പല ഭാഗങ്ങളിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഇങ്ങനെ ഒരു ആശ്രമത്തിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടാണല്ലോ വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ എന്ത് ഡിസിപ്ലിനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആ തീരുമാനിക്കേണ്ടത്. മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്ന ജീവിതം ഒരു ഡിസിപ്ലിനിൽ അർത്ഥമില്ല. അത് ഒക്കെ ഒരു പഴയ ബുദ്ധിയാണ്. അത് എവിടെയാണ് ആവശ്യം എന്ന് പറയുമ്പോൾ പോലീസ്, മിലിട്ടറി. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അതുപോലെയല്ല. അവിടെ പോലും പോലീസിനും മിലിട്ടറിയിലുമൊക്കെ അവര് നിർബന്ധിതരായ ഒരു ഡിസിപ്ലിൻ അവർ സ്വീകരിച്ചു കഴിഞ്ഞാലും അവര് മറ്റവനെ, അവന്റെ മേളിലുള്ളവനെ ചീത്ത പറഞ്ഞിട്ടാണ് അത് ചെയ്യും. പിന്നെ ഒരു സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒന്ന് വ്യക്തികളിൽ വേണ്ട ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ല വേറെ ആർക്കും നിങ്ങൾ ഡിസിപ്ലിൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ സമൂഹത്തിൽ നിങ്ങളിപ്പോൾ 10 പേരുണ്ട്, 10 പേരുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പരസ്പര ധാരണയിലായിരിക്കും. അങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ആർക്കും ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. അത് അബദ്ധമാണ്. അങ്ങനെ നിങ്ങൾ ഒരു ഡിസിപ്ലിൻ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിൻ്റെ 5 ദിവസം നിൽക്കും. 6-ന്റെ അന്ന് അത് പോകും. ആർക്കും അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളോട് മറ്റുള്ളവരുടെ വിധേയത്വമാണെങ്കിൽ അതൊക്കെ അബദ്ധമാണ്. വിധേയത്വം എന്ന് പറയുന്നത് എപ്പോഴും വേറൊരാൾ പ്രകടിപ്പിക്കുന്ന കൃത്രിമമായിരിക്കും. ഇപ്പോൾ ഒരാൾ എൻ്റെ മുമ്പ് സ്വാമി വലിയ ഈ ബഹുമാനമോ കാണിച്ചു കഴിഞ്ഞാൽ ഞാനത് ഡിസിപ്ലിൻ എന്നൊന്നും കണക്കാക്കരുത്. മനസ്സിലായോ? അത് ഞാനൊരു അഭിനയമായിട്ടേ കാണും. അവനെന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ കാണും. നിങ്ങളും വാസ്തവത്തിൽ അതാ ചെയ്യും. നിങ്ങളിപ്പോൾ ഇവിടുത്തെ അധികാരികളുടെ മുമ്പ് ചെന്നിട്ട് നിങ്ങൾ ഡിസിപ്ലിൻ കാണിക്കുന്നത് എന്താണ്? അവരുടെ മുമ്പിൽ നല്ല അവരെ ഗുഡ് ബുക്കിൽ കയറി പറ്റാനോ അവരിൽ നിന്നെന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങളങ്ങനെ ശരിയായ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ അധികാരമില്ലാത്ത സമയത്ത് മുമ്പിൽ ചെന്നും അതൊക്കെ കാണിക്കണം. അവരെ കണ്ട് നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നോക്കൂ, ഒരിക്കലും നോക്കത്തില്ല. അപ്പോൾ ഈ അധികാരമാണ്, നിങ്ങളുടെ കണ്ണും അവിടെയാണ്. എവനെ ഇങ്ങനെ കാണിച്ചാലേ ഇവൻ ബില്ലിൽ ഒപ്പിടത്തുള്ളൂ. അതുകൊണ്ട് ഈ ആളുടെ മുമ്പ് ചെന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കണം. മറ്റേ ആള് കാര്യമൊന്നുമില്ല, അതും സീനിയറാണ്, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഒരു സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ. ആ സൗഹാർദ്ദമാണ് വേണ്ടത് എല്ലായിടത്തും. അതാണ് പരസ്പര ധാരണയിൽ വേണം. അത് അല്ലാതെ നമ്മളിപ്പോൾ ഡിസിപ്ലിൻ ഒന്നും അടിച്ചേൽപ്പിച്ച ആരും അത് സ്വീകരിക്കത്തൊന്നുമില്ല. അത് വെറും നമ്മളെ വെറും തോന്നലാണത്. ഇനിയിപ്പോൾ നമ്മളൊരാൾ ഡിസിപ്ലിൻ ശീലിപ്പിച്ചെന്നിരിക്കട്ടെ, അവന് സ്വയം ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മളീ പറയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവനവൻ്റെ വഴിക്കായിരിക്കും ജീവിക്കുന്നത്. ഒരുത്തൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ അവൻ ഡിസിപ്ലിൻഡ് ആണോ അല്ലേ എന്നുള്ള അവൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് കാര്യമില്ല. പിന്നെ പരസ്പര ധാരണയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പോകുന്നു, വേറെ കൂടെ വിളിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ചെയ്യാം വരാമോ? സൗഹാർദ്ദത്തിലാണെങ്കിൽ ശരി. അല്ല, നിങ്ങളൊരു വടിയും വെച്ചും കൊണ്ട് ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലാകും അത്. അതിൽ അയാൾക്കൊരിക്കലും ആത്മാർത്ഥം കാണത്തില്ല. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് ആശ്രമത്തിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മിലിട്ടറിയിലെ ഡിസിപ്ലിൻ അല്ല. അതൊന്നും. പിന്നെ വേറൊന്നുകൂടെ നമ്മൾ ആലോചിക്കണം. നമ്മളിപ്പോൾ ആരെയാ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു? ഇപ്പൊ എത്ര വയസ്സുണ്ട് ഉള്ള കുറച്ച് പറയരുത്. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? ഇപ്പൊ ഇത്രയും പ്രായമുള്ളവരാർക്കും ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കണം. ഡിസിപ്ലിനൊക്കെ പഠിക്കുന്നത് നമ്മളൊരു 15 വയസ്സ്, 16 വയസ്സ്, ഇനി അങ്ങേറ്റം പോയാൽ 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഇതനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ ആരെയും നമുക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ അവകാശമില്ല. ആദ്യം മനസ്സിലാക്കണം. പരമാവധി ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന എത്ര വയസ്സ് വരെ? 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രനായ ഒരു പൗരനാണ്. പ്രായപൂർത്തിയുള്ള ഒരാൾ പൗരനാണ്, നിങ്ങളവനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ പോയി ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പേപ്പർ എഴുതി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കാൻ പോകുന്ന ആളങ്ങ് അകത്താവും, ഗുരുവും അകത്താവും ശിഷ്യനും അകത്താവും. ബോധമില്ലാതെയാണ് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പോകുന്നു. 18 വയസ്സാണ് ഇവിടെ ഞാൻ നോക്കിയിട്ടെല്ലാം 30 കഴിഞ്ഞതാ, ഇനിയാണ് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പോകുന്നത്. എന്തോ ഒരു മനുഷ്യരാണ്. പ്രായം കൂടെ ആകണം നമ്മള്. ചിട്ടയായിട്ട് ജീവിതം എന്ന് പറയുന്ന അവനവന്റെ ജീവിതത്തിൽ വേണം, വേറൊരാളുടെ ജീവിതത്തിൽ അയാളുടെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ആരെങ്കിലും വന്ന് എന്നോട് പറയണം ചിട്ടയായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂ? അതെന്റെ ജോലിയാണ്, എന്റെ ചിട്ടയായ ജീവിതം എന്ന് പറയുന്നു. വേറൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറി അങ്ങനെ ചെയ്യാൻ വേറൊരാൾക്ക് അവകാശമില്ല. നമുക്ക് നമ്മുടെ ജീവിതം ശരിപ്പെടുത്തുക എന്ന് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അല്ലാതെ സമൂഹത്തിലെ എന്ന് പറയുന്നതേ നമ്മുടെ ഒരു പൗരൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഒരു പൗരൻ എന്ന് പറയുന്ന ആള് എന്ത് നിയമമാണ് പാലിക്കുകയെന്ന് വെച്ചാൽ ഈ രാജ്യത്തിലെ ഭരണഘടന പറയുന്ന നിയമമേ ബാധ്യതയുള്ളൂ. വേറൊരു വ്യക്തി പറയുന്നത് പാലിക്കേണ്ട ബാധ്യത ആർക്കുമില്ല. ഇവിടെ ഞാനൊരു പൗരനാണെങ്കിൽ ഞാൻ പാലിക്കേണ്ട നിയമം എന്ന് പറയുന്നത് ഈ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെ ഉള്ളൂ. അതിനപ്പുറം ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് വേറെ ആരുടെയും ഒരു നിയമം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ആ നിയമം പാലിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. ആ നിയമം പാലിക്കാനുള്ള ബാധ്യത അത് ഭരണഘടന പറയുന്നത്. നമ്മളൊരു നിയമം ഉണ്ടാക്കി, ഞാനൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞ ഇവിടെ ആർക്കും അതിനുള്ള ബാധ്യതയില്ല. മതം എന്ന് പറയുന്നത് പ്രാകൃതരായ മനുഷ്യർക്ക്, സംസ്കാരമില്ലാത്ത പഴയ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം ഇന്ന് പാലിക്കാന്ന് വെച്ചാൽ അതിനൊന്നും തൊടാനേ പാടില്ല, അതിന്റെ കാലം കഴിഞ്ഞു. അതായത് അതിന്റെ കാര്യം ഞാൻ പറയുന്നത് ഈ 5 നേരം നിസ്കരിക്കുക, മതം പറയുന്ന നിയമങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മതം ഉള്ളിടത്ത് വേറൊക്കെ ജീവിക്കാൻ പറ്റത്തില്ല. ബൈബിളിലും പറയുന്നത് വേറെ ഒരു ദേവനെ ആരാധിക്കുന്നവനെ കൊല്ലാനാണ്, മറ്റേതിലും പറയുന്നത് കൊല്ലാനാണ്. അപ്പം വേറെ ഒരു വിശ്വാസിക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? മതം പറയുന്ന നിയമം അനുസരിച്ച് കഴിഞ്ഞു വേറൊരു മത വിശ്വാസിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് മതം പറയുന്നത്. ആ നിയമങ്ങളൊക്കെ ഇന്ന് പാലിക്കണം എന്നാണ് പറയുന്നത്. ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് കൊല്ലാൻ, വേറെ ഒരു ദൈവത്തെ ആരാധിച്ച് അവനെ കൊല്ലാൻ പറയുന്നുണ്ട്, മറ്റവരുടെ കിതാബുകളിലും ഒക്കെ പറയുന്നുണ്ട്. ഏത് സ്ഥാപനത്തിന്റെ നിയമമായാലും ശരി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ നിയമം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാക്കാവൂ. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും നിയമം ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോടതി ചോദ്യം ചെയ്ത് അത് സ്കോഷ് ചെയ്യും. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ല. ഒരു പൗരന്റെ അവകാശം, അവകാശത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ആ നിയമം പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പൗരന് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന പറയുന്ന നിയമങ്ങളെ അയാൾക്ക് പാലിക്കാൻ ബാധ്യതയുള്ളൂ. ഒരു സ്ഥാപനത്തിലും അതിന് വിരുദ്ധമായൊരു നിയമം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അതിന് വിലയില്ല, അത് പുറത്താവും. അയാൾക്ക് എന്താണ് കോടതിയെ സമീപിക്കാം, എന്നിട്ട് അതിനത് വായിക്കാം. കാരണം വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു നിയമവും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സ്ഥാപനത്തിൽ. നിങ്ങൾക്ക് സ്ഥാപനങ്ങളിൽ നിയമം ഉണ്ടാക്കാം, പക്ഷേ അത് ഭരണഘടനയായിട്ട് ഒത്തുപോകണം. അതാ പറയുന്നത്, ഭരണഘടനയായിട്ട് ഒത്തുപോകണം. നോക്കാം, അതിന് ഭരണഘടനയുടേതുമായിട്ട് ഒത്തുപോകണമെന്നുള്ളതാണ് എന്റെ ഉത്തരം. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പൗരാവകാശം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ പൗരാവകാശത്തിൽ നിന്നുകൊണ്ടുള്ള നിയമങ്ങളെ ഏത് പ്രസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പറ്റും? അതിന് വിരുദ്ധമായി വന്നു കഴിഞ്ഞോ ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു നിയമം നിലനിൽക്കത്തില്ല. പിന്നെ യോഗി, ഈ പ്രസ്ഥാനങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന്? ഈ പ്രസ്ഥാനമെന്ന് പറയുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാനവും നടത്താൻ പറ്റില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ പ്രസ്ഥാനങ്ങൾ നടത്താൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നിയമലംഘനങ്ങൾ സംഭവിക്കും, അടിപിടി, അക്രമം, വഴക്കൊക്കെ ഉണ്ടാവും. പ്രസ്ഥാനങ്ങൾ നടത്തണമെങ്കിൽ പരസ്പര ധാരണയും നടത്തണം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ധാരണയും നടത്തണം. അങ്ങനെ മാത്രമേ എന്ന് വെച്ചാൽ പ്രസ്ഥാനം എന്തായാലും നടക്കും, സമാധാനമായിട്ടും നടക്കും, അടിയിലും പിടിയിലും നടക്കും. ഇപ്പോൾ ഒരു പ്രസ്ഥാനം നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പരസ്പര ധാരണയടക്കും. എല്ലാവർക്കും പരസ്പരമായ ഒരു ധാരണയിൽ പോകണം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമം ഇവിടെ നടപ്പിലാക്കി ഇതെല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഭരണഘടന അനുശാസിക്കുന്ന അല്ലാത്ത ഒരു നിയമം ഈ രാജ്യത്ത് ഒരു സംഘടനയ്ക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ മാവോവാദികളെന്നും തീവ്രവാദികളെന്നും ഒക്കെ പറയുന്നത്. അവർക്ക് അവരുടേതായ നിയമമാണ്, പക്ഷേ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ടാണ് അവരെ വെടിവെച്ചു കൊല്ലുന്നത്. അല്ലല്ല, അവർ പരസ്യം, അവരുടെ ആവശ്യങ്ങളൊക്കെ പരസ്യം തന്നെ. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ടാണ് അവരെ വെടിവെച്ചു കൊല്ലുന്നത്, അല്ലെങ്കിൽ ഇവിടെ ജയിലിടുന്നു, അല്ലെങ്കിൽ വിചാരണ നടത്തുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയുടെ അവകാശത്തിൽ കൈകടത്താൻ യാതൊരു അവകാശമില്ല വേറൊരാൾക്ക്. 18 വയസ്സ് കഴിഞ്ഞ ഒരു പൗരന്റെ എന്തിന്? അത് 18 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യം. ഇനി അതിന് മുമ്പുള്ള കാര്യമാണെങ്കിൽ അവിടെ വേറൊന്നുണ്ട്. എന്താണ്? ബാലാവകാശം. മാതാപിതാക്കൾക്ക് പോലും ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടുത്താൻ പറ്റില്ല. ഒരു പരിധി കവിഞ്ഞു എന്ന് വെച്ചാൽ അവനൊരു വടിയെടുത്ത് തല്ലിക്കഴിഞ്ഞാൽ അയാൾ ജയിലിൽ പോകേണ്ടി വരും. കാരണം ബാലാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങളിവിടെ ഒരു പയ്യനൂടെ നിർത്തിയിരിക്കുന്നു പൂജാരിയായിട്ടോ എന്തെങ്കിലും, അവന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളകത്ത് കിടക്കും. മനസ്സിലായോ? ആ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പോലും ഇവിടെ പ്രത്യേക അവകാശങ്ങളുണ്ട്. അതെല്ലാം ഭരണഘടന അനുസൃതമായതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഡിസിപ്ലിൻ പഠിപ്പിക്കാനും അതിനൊന്നും പോകരുത്. അതൊക്കെ പഴയ കാലത്താണ്, അതൊക്കെ പഴയ കാലത്തൊക്കെ ശരിയാണ്. കുറേയൊക്കെ ഈ വരുന്ന ആൾക്കാരെയൊക്കെ പീഡിപ്പിക്കുകയും അത് ഇന്നൊന്നും നടക്കത്തില്ല. ഇന്ന് ജനങ്ങൾക്ക് ബോധമുണ്ട്, പ്രശ്നമായി തീരും. അതിനൊന്നും പോരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സൗഹാർദ്ദമായി സ്നേഹമായിട്ട് പരസ്പര ധാരണയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ല, ഞങ്ങൾ ഭരിക്കുന്നവരാണ്, ഇവിടെ കുറേ പേര് ഞങ്ങൾ ഭരിക്കേണ്ടവരാണ്, അങ്ങനെയൊന്നും തോന്നരുത്. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇവിടെ നിൽക്കത്തില്ല, നമ്മുടെ കൈ നിൽക്കത്തില്ല. വിഷയം പണ്ടത്തെ വെച്ചാൽ പണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരുന്ന പണ്ട് അങ്ങനെ ഒരു ഏർപ്പാട് കൊണ്ടുണ്ടായിരുന്നു. ഇന്ന് അതുണ്ട്. ആരെങ്കിലും ഒരാളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോയി സമാധാനം പറയേണ്ടി വരും. അത് ആശ്രമമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളാരെയും മര്യാദ പഠിപ്പിക്കാനൊന്നും ആ ഒരു കാലം കഴിഞ്ഞു പോയി. സൗഹാർദ്ദത്തെ നമുക്ക് എന്തുവാ, വേണമെങ്കിൽ സ്നേഹം കൊണ്ടൊരു അടി തരാം. മനസ്സിലായോ? പക്ഷേ സ്നേഹം കൊണ്ടായിരിക്കും, അധികാരത്തിന്റെ പേരിലായിരിക്കും. അധികാരത്തിന്റെ പേരിലായി കഴിഞ്ഞാൽ സംഗതികൾ മാറിപ്പോകും. അതുകൊണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ എപ്പോഴും നമ്മൾ എന്താണ് മറ്റുള്ളവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ പ്രധാനമായി നോക്കേണ്ടത് നമുക്കതുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവനും അതുണ്ടാവണം, ഉണ്ടാക്കണം. പിന്നെ എന്താണ്, ഒരാൾ ആശ്രമത്തിൽ വരുന്നു, അങ്ങനെ ഒരു സാഹചര്യം വരികയാണ്, അപ്പോൾ അയാൾ ആശ്രമത്തിൻ്റെ ആശ്രമ ജീവിതമായി പറ്റിയല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ അയാളെ എന്താണ് നല്ല ഗംഭീരമായൊരു യാത്രയയപ്പ് നൽകുക. പണ്ട് ഞാൻ യാത്രയയപ്പ് കൊടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ട്? മീറ്റിംഗ് വിളിച്ചു കൂട്ടി, എല്ലാവരും കൂടി ചേർന്ന് പ്രസംഗമൊക്കെ നടത്തി, ഒരാൾ ഇവിടെ നിന്ന് തിരിച്ചു കിട്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു സംഭവമുണ്ട്. ചോദിച്ചു നോക്ക്, ആരാണെന്നറിയാമോ? ആരുടെ ചോദിച്ചു നോക്ക്, സെക്രട്ടറി എടുത്ത് ചോദിച്ചു നോക്ക്, പണ്ട് ഇവിടുന്ന് ആരാണ് യാത്രയപ്പ് കൊടുത്ത് വീട്ടി വിട്ട്, എല്ലാവരും വിളിച്ചു കൂട്ടി മീറ്റിംഗ് നടത്തി, എല്ലാവരും പ്രസംഗിച്ച് ഇയാള് അങ്ങനെ തിരിച്ചു വീട്ടി പോയാലും സന്തോഷമായി പോയി. അങ്ങനെ പറഞ്ഞു വിടണം, അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അയാൾ കൂടെ വരും, വരുമ്പോ ഞാൻ കാണിച്ചു തരാം. അയാൾ തന്നെ പറയും പണ്ട് തന്നെ ഇവിടുന്ന് അങ്ങനെ യാത്രയപ്പ് അങ്ങനെ എന്ന് വെച്ചാൽ കാലം മാറി, ഓരോ വർഷം കഴിയുന്നവരും മാറി മാറി വരികയാണ് പ്രശ്നങ്ങളും സാഹചര്യങ്ങളും. അല്ലാതെ നിങ്ങൾ ഈ പഴയ ബുദ്ധി വെച്ചിട്ട് ഈ എന്താണ് ആനയെ ആനക്കാരൻ മര്യാദ കൊടുപ്പിക്കുന്നത് പോലെ അങ്ങനെയൊന്നും ഇന്ന് ആർക്കും ആരെയും മര്യാദ കൊടുപ്പിക്കാനൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എല്ലാവരും സൗഹാർദ്ദത്തിൽ പോവുക. സർവേ എപ്പോഴും ഓർക്കണം എന്താണ്, സർവേ സഹോദര ബുദ്ധയ, സാഹോദര്യ ബുദ്ധിയിൽ മുമ്പോട്ട് പോയാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി അത് ചെയ്യുകയാണ്. ഒരാളിപ്പോ ഒരു അധികാര സ്ഥാനത്തിലും തുറവിനും ചെയ്യാൻ അതിന് അത് ചോദ്യം ചെയ്യാനും അതിനെ ഉള്ള പരിഹാരത്തിനൊക്കെ ഉള്ള വ്യവസ്ഥകളുണ്ടല്ലോ. അത് ഈ രാജ്യത്തെ ഒരു പൗരനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവനെ പ്രോസിക്യൂട്ട് ചെയ്യണം, അവനെ ശിക്ഷിക്കണം, അവനൊക്കെയുള്ള അതേ വ്യവസ്ഥ തന്നെ ഇവിടെ ഉള്ളത്. എങ്ങനെ, എത്രയോ മന്ത്രിമാർ എം എൽ എ വരിപ്പോ ജയിൽ കിടപ്പുണ്ട്, എത്രയോ പേരുണ്ട്. ലാലു പ്രസാദ് എത്ര കാലം കിടന്ന ജയിലില്, ഇപ്പോഴാ പുറത്തു വന്നു, എത്രയോ പേര് കിടന്നിട്ടുണ്ട് അഴിമതി കുറ്റത്തിൽ. ചിലരൊക്കെ രക്ഷപ്പെടും, പക്ഷെ നമ്മളിവിടെ അതിന്റെ വ്യവസ്ഥയുണ്ട്. ഇന്നലെ രണ്ടു വർഷത്തേക്ക് ഒരാളെ ശിക്ഷിച്ച് വായിച്ചായിരുന്നു, ഉത്തർപ്രദേശിൽ ഒരു ബി ജെ പി എം എൽ എ രണ്ടു വർഷത്തേക്ക് ജയിലിന് ശിക്ഷിച്ചു, മുസഫർ നഗർ കലാപത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭരണാധികാരിയാണെന്ന് വിചാരിച്ച് ജയിലിൽ കിടക്കാതിരിക്കത്തില്ല, ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടില്ല, അതിലും വലുതാണോ? ബാലരക്ഷയുള്ള കടന്നില്ല. അപ്പോ അതൊക്കെ ഉള്ളത് തന്നെ, അതിലൊന്നും ഇതുണ്ട. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് മാറണം, കാലം മാറി. നമ്മൾ എപ്പോഴും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ബോധമില്ലാത്ത സ്വാമിമാരും കാണും, അവർ പറയുന്നതുകൊണ്ട് നമ്മൾ ഇതിന് ചാടി വീഴരുത്. അവസാനം ആപ്പിലാകുന്ന ആരായിരിക്കും? വയനാടായിരിക്കും ചിലപ്പം, വയനാട്ട് ജയിലിൽ കിടക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ ചാടി ഇറങ്ങരുത്. പിന്നെ ഒരാളിതിന് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ അതിൻ്റെ അതാത് വഴിക്ക് പറഞ്ഞു വിടണം, അതിന് കുഴപ്പമൊന്നുമില്ല. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഹ്മ കൂടെ നിൽക്കട്ടെ, എന്താണ് ചാരി പൊക്കോട്ടെ, ആ ഒരു പോളിസി ആയിരിക്കും. മറിച്ച് നമ്മൾ അരി അങ്ങനെ ഇത് ഡിസിപ്ലിൻ സ്വയം ഉണ്ടാക്കിയെടുക്കുക, പരസ്പര ധാരണയിൽ പോവുക, മുമ്പോട്ട് അങ്ങനെ പോകത്തുള്ളൂ ഭാവിയിൽ, ഇല്ലെങ്കിലത് അടിയും പിടിയുമായിട്ടേ പോകത്തുള്ളൂ. കതിരുമ്മയും വളം വയ്ക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അവരാണ് 35 വയസ്സൊക്കെ ആയവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്. ബോധമില്ല, എന്തു ചെയ്യാൻ? നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാട് പ്രശ്നം നമുക്കൊന്ന് സൗഹാർദ്ദമായി സംസാരിച്ച തീരതൊക്കെ പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ, ഒരുത്തൻ എന്തെങ്കിലും മോശമായി ചെയ്യുന്നു, അവനെ വിളിച്ചിട്ട് അവനോട് സൗഹാർദ്ദമായി സംസാരിക്കുക, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെ സംസാരിക്കാനുള്ള ഒരു മനസ്സ് വേണം. അല്ല അവൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയല്ല, അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. സൗഹാർദ്ദമായിട്ട് സംസാരിക്കുക, അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. എങ്ങനെ അങ്ങനെ കടത്തിയെന്നുമല്ല, ഗുരു സ്വയം പോയതാണല്ലോ, ആരും കൂടെ ഒന്ന് കടത്തിയെന്നുമല്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ശിവരി കടന്ന ചില വേണ്ടാധീനങ്ങൾ കണ്ടപ്പോൾ മനസ്സിന് പ്രയാസമുണ്ടായി, ശിവരി ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയതാണ്. ആ വേണ്ടാധീനം എന്താ നിങ്ങൾ കേട്ടിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ അല്ല, മലയാള നാട്ടിലേക്ക് എന്ന് വെച്ചാൽ ശിവേരി മഠത്തിൽ ചില മോശമായ കാര്യങ്ങൾ നടന്നപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പോയി. അത് അത് ആരോടും അടിക്കും പിടിക്കുമെന്നും പോയില്ലല്ലോ. പിന്നെ അഭിപ്രായം പറയാമല്ലോ, ഗുരുവിനും പറയാം. അതൊക്കെ ശരി, അതൊക്കെ ശരി, അതൊന്നും തർക്കമുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മളിപ്പോ പറയുന്ന എന്താണോ നിങ്ങളുടെ ഇപ്പൊ പറയുന്ന ഇതാണ്, ഈ ചോദിച്ചുകൊണ്ട് ഡിസിപ്ലിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഡിസിപ്ലിൻ അവനവനുണ്ടാക്കിയെടുക്കണം, അവനവന് നേരെ പോകണമെന്നുണ്ടെങ്കിൽ. അല്ല, ആ ഡിസിപ്ലിൻ അവനവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ പുറത്തു പോകണം, സ്വയം തന്നെ അങ്ങ് പോകണം. മനസ്സിലായി? പിന്നെ ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കരുത്, എനിക്ക് ഇവിടുത്തെ ആശ്രമത്തിന്റെ ഡിസിപ്ലിൻ പറ്റത്തില്ല, പുറത്തു പോവുക, എന്താ കുഴപ്പം, സ്വയം പോവുക, ആശ്രമ ഡിസിപ്ലിൻ എനിക്ക് പറ്റത്തില്ല, നമ്മൾ വെട്ടിട്ട് പോകണം, എന്താ പ്രശ്നം? ഏതെല്ലാം തരത്തിൽ മനുഷ്യന് ജീവിക്കാം? ആശ്രമത്തിൽ തന്നെ ഒന്ന് ജീവിക്കണമെന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി ആരും വരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിത രീതി നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വെട്ടിട്ട് പോകണം, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ സ്വയം ഒരു ഡിസിപ്ലിനിൽ പോകണം, മറ്റുള്ളവരുമായിട്ട് അങ്ങനെ ഒരു സൗഹാർദ്ദത്തിൽ പോകണം. ആരും മറ്റൊരാളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഇവിടെ പാപ്പന്മാരാരും ഇല്ല, ആനകളുമില്ല, അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നു. ആരും സ്വയം വിചാരിക്കരുത് ഞാൻ പാപ്പാനാണ്, ഇവന്മാരൊക്കെ ആനകളാണെന്ന് ആരും സ്വയം ചിന്തിക്കരുത്. എല്ലാവരും എന്താണ്? സമന്മാരെന്ന് വെച്ച് എല്ലാവരും എല്ലാവരും അവനവന്റെ പാപ്പാൻ, വേറൊരാനയുടെ പാപ്പയല്ല. സർവേ സഹോദര ബുദ്ധിയാന്ന് ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഇവിടെ മുമ്പോട്ട് പോകത്തുള്ളൂ. മനസ്സിലായോ? ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പ്രിയ സഹോദര, നമ്മൾ തമ്മിലുള്ള ബന്ധ സാഹോദര്യമാണ്, അതീ കഴിഞ്ഞൊരു ബന്ധമില്ലാന്ന് നേരിട്ട് പറയണം മുഖത്ത് നോക്കി. എല്ലാവർക്കും ആ ബോധം വരണം. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണോ സാഹോദര്യ ബന്ധമാണ്, അപ്പോൾ അവിടെ തീർന്നു പ്രശ്നങ്ങളല്ല. അതീ കഴിഞ്ഞ് വേറെ യജമാനും വൃത്തിയന്മാരും ഒന്നും ഇവിടെ ഇല്ല. അതാദ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ശരി.